ഒരിക്കലും ഇവിടെ പറയാം കരുതിപ്പോകും. ആടകങ്ങളിലൂടെ ആടകൾ വസ്ത്രത്തിലൂടെ ആണ് നുരതന്നൽ ഉദകം, നുരയിൽ ഉദകമാണ് ജലമാണോ? ഏവം ഇപ്രകാരം പിന്നിലോട്ട് കാര്യകാരണഭാവത്തിൽ ചിന്തിച്ചു പോയാൽ അല്ലെങ്കിൽ അവയവ വിഭാഗം ചെയ്തു പോയാൽ മുമ്പ് പറഞ്ഞില്ല. ലോകമാകം പറയുന്നു, ലോകം മുഴുവനും പറയുന്നു. ഇത് ഒരവിദ്യയാരെ ആലോചനാവിഷയമായി, ഇത് ഈ ലോകം ഒരവിദ്യയാരെ അവിദ്യ കൊണ്ട് ഞാൻ എന്തെന്നാ പറഞ്ഞത്? ഇപ്പൊ എന്തെന്നാ പറഞ്ഞത്? അപ്പൊ അതാണ് എന്റെ അർത്ഥം. ലോകമാകെ അവിദ്യയാരെ അവിദ്യ കൊണ്ട് ആലോചനാ വിഷയമായി, ആലോചനയ്ക്ക് വിഷയമായി. ഇത് ഈ അവിദ്യ തന്റെ കാര്യജാലത്തോടും മറന്ന് തന്റെ അവിദ്യയുടെ എല്ലാ കാര്യങ്ങളോടും കൂടി മറയുകയാണെങ്കിൽ അറിവ് ഒന്ന് മാത്രമുണ്ട്, അറിവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രം എന്ന് പറയുന്നതിന് ഒന്ന് മാത്രമേ എന്ന് പറയാം. ആദ്യം ചേർത്തോ അവസാനം ചേർത്തോ എവിടെയാണ് ചേർത്തത്? ഇതെല്ലാം ഒരു ആശ്ചര്യമാണ്. ആദ്യമോ അവസാനമോ ഇടയ്ക്ക് എവിടെ ചേർത്തത്? ഇതൊക്കെ ഒരു അത്ഭുതമാണ് എന്നാണ്. അത് അവരവർ വിഷമം കൊടുക്കുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അവിടെ? എന്താ മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് പറഞ്ഞത് അന്യത്തിൽ വ്യത്യാസമുണ്ട്, അർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? വ്യത്യാസം വരാൻ പാടില്ല. പിന്നെ അതിന് വരുന്നത് എന്താണ്? പ്രപഞ്ചം അറിവിന് വിഷയമാകുന്നത് അവിദ്യ കൊണ്ടാണ് ഒരു പ്രധാന കാര്യം. ഇവിടെ പറയുന്നു ഇത് അവിദ്യയുടെ ആലോചന വിഷയമാണ്, അതൊരു പ്രധാന കാര്യമാണ്. നമ്മുടെയൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളതാണ്. പ്രപഞ്ചം അവിദ്യ കൊണ്ട് ചിന്തയ്ക്ക് വിഷയമാകുന്നു എന്നീ പറയുന്ന എന്താണ്? ഇതെന്താണ്? അതാണോ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഒരുപാട് പറയും, ആവശ്യമുള്ള പറയുന്നത്. ഈ പറയുന്നത് മനസ്സിലായി, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അദ്വൈതികളുടെ ഒരു സിദ്ധാന്തമാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് പലർക്കും പല സിദ്ധാന്തങ്ങളുണ്ട്, മനസ്സിലായോ? പ്രപഞ്ചത്തെ സംബന്ധിച്ച് പലർക്കും പല സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ അദ്വൈതികളുടെ സിദ്ധാന്തം ഇതാണ്, പ്രപഞ്ചം അവിദ്യ കൊണ്ടാണ് അനുഭവത്തിന് വിഷയമാകുന്നത്. ഇതാണ് അദ്വൈതികളുടെ സിദ്ധാന്തം. ഇനി ചോദിച്ചാൽ മറന്നു ആ സിദ്ധാന്തത്തെ ഇവിടെ പറയും. ഇവരാളുടെ അഭിപ്രായമല്ല, അദ്വൈതികളുടെ അഭിപ്രായം. അദ്വൈതികളുടെ സിദ്ധാന്തമാണ് പ്രപഞ്ചം. അവിദ്യ കൊണ്ടാണ് പ്രപഞ്ചം അനുഭവത്തിന് വിഷയമാകുന്നതെന്ന് പറയുന്ന അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. പിന്നെ അവിദ്യ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? വിദ്യക്ക് പല പല പല തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അവിദ്യ? കാരണം അദ്വൈതത്തിന് പല പല ആചാര്യന്മാരുണ്ട്. ഇവരെല്ലാം ഇതിന് പലതരത്തിലുള്ള അർത്ഥം പറയും. ഒരർത്ഥമല്ല പറയുന്നത്. അതിന് ഒരു പക്ഷം പറയുന്നു അവിദ്യ എന്ന് പറയുന്നതാണ് മായ. ഒരു പക്ഷം പറയുന്നു മനസ്സിലായി, അവിദ്യ എന്ന് പറയുന്നതാണ് മായ. ഈശ്വരൻ മായ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഈശ്വരൻ മായ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ജീവന്മാര് ആ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഇതെന്റെ ഒരു വ്യാഖ്യാനമാണ്. ഈശ്വരൻ മായ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ജീവന്മാര് ആ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അപ്പോ അവിദ്യ കൊണ്ട് പ്രപഞ്ച അനുഭവത്തിന് വിഷയമായെന്ന് പറയുമ്പോൾ ഇങ്ങനെയും മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞത് അവിദ്യ എന്ന് പറഞ്ഞാൽ മായ. മായ കൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്തു? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അദ്വൈതികളുടെ സിദ്ധാന്തം ജീവന്മാരെന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു എന്ന് പറയുമ്പോ അവിദ്യ മായ ഇതെല്ലാം ഒന്ന്. ഈ മായ അല്ലെങ്കിൽ അവിദ്യ കൊണ്ട് ഈശ്വരൻ ജീവന്മാരെല്ലാം മോഹിപ്പിക്കുകയാണ്. മായ എന്ന് പറയുന്ന ഈശ്വരന്റെ ശക്തിയാണ്. ഈശ്വരൻ തനിക്ക് സ്വാധീനമാക്കി വെച്ചിരിക്കുന്ന ഒരു ശക്തി, തനിക്ക് അധീനമാക്കി വെച്ചിരിക്കുന്ന ശക്തിയാണ് ഇത് മായ. ആ ശക്തി കൊണ്ട് ഈശ്വരൻ ഈ ലോകത്തെല്ലാം സൃഷ്ടിച്ചിട്ട് ആ ശക്തി കൊണ്ട് ജീവന്മാരെയെല്ലാം മോഹിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അമോഹം അത് മായ തന്നെ. അപ്പൊ ജീവന്മാരുണ്ടായ ഈ മോഹത്തിന് അടിമപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഈശ്വരൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഇത് ഒരു വ്യാഖ്യാനം. അങ്ങനെ വ്യാഖ്യാനിക്കും. പിന്നെ ഇതിനെ എന്താണ് വികസിപ്പിച്ച് വികസിപ്പിച്ച് വികസിപ്പിച്ച് എത്ര വേണോ ഇതിനെ വിപുലപ്പെടുത്താം. എങ്ങനെ വിപുലപ്പെടുത്താം? ഇതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇതിന് എത്ര വേണോ ഇടാം. ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും കേൾക്കുന്നവരുടെ മനസ്സിൽ. ആ ചോദ്യങ്ങൾക്കെല്ലാം സമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇതിൻ്റെ ഒരു വളരെ വലുതായി. ഈശ്വര സത്യമാണ്. ഈശ്വരനാണ് സത്യം. ഈശ്വരന്റെ മായയും ആ മായ കൊണ്ട് സൃഷ്ടിച്ച പ്രപഞ്ചവും സത്യമാണ്. രണ്ട് സത്യമുണ്ട്. ഈശ്വരൻ മായ കൊണ്ട് മോഹിപ്പിച്ചിരിക്കുന്ന ഈ ജീവന്മാർ ഈശ്വരനാണ് മോഹിപ്പിച്ചിരിക്കുന്നത്. ആ മായ കൊണ്ട് അവിദ്യ മായ അവിദ്യ രണ്ട് പറഞ്ഞത് കുറച്ചു. ആ ജീവന്മാര് വാസ്തവത്തിൽ ഈശ്വരനിൽ നിന്ന് വേറെ പരമാർത്ഥത്തിൽ അവരുടെ ഈശ്വരന്റെ സ്വരൂപം തന്നെ പക്ഷെ അവർ മായയ്ക്ക് അധീനന്മാരായിപ്പോയതുകൊണ്ട് അവര് ഈശ്വരൻ വേറെ ജീവന്മാര് എല്ലാം തങ്ങള് വേറെ എന്ന് കരുതുന്നു. മായയ്ക്ക് അധീനമായി ഈശ്വരന്റെ മായ. മായ ഈശ്വരനധീനമാണ്. അതുകൊണ്ട് മായയ്ക്ക് ഈശ്വരനെ മോഹിപ്പിക്കാൻ പറ്റില്ല. എല്ലാം ഈശ്വരന്റെ കൺട്രോളിലാണ്. പക്ഷെ ജീവന്മാർക്ക് മായയിൽ ഒരു കൺട്രോളുണ്ട്. അതുകൊണ്ട് ജീവന്മാരെല്ലാം മായയ്ക്ക് അധീനന്മാരായിരിക്കും. അതുകൊണ്ട് അവർ വിചാരിക്കുന്നു നമ്മൾ ഈശ്വരനിൽ നിന്ന് വേറെയാണ്. ഈശ്വരൻ സൃഷ്ടിച്ച മായ കൊണ്ട് സൃഷ്ടിച്ച ഈ ലോകാസത്യമാണ്. പക്ഷേ ജീവന്മാർ ഈശ്വരന്റെ മായയ്ക്ക് അധീനമായി പോയതുകൊണ്ട് ഈ ജീവന്മാർ ഈ ലോകത്തെ സത്യമായി കരുതുന്നു. അങ്ങനെയാണ് ജീവന്മാരുടെ അനുഭവം. അതുകൊണ്ടാണ് ഗുരു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് നിങ്ങൾ സത്യമായി കാണുന്ന ഈ ലോകം എന്താണ് അസത്യമാണ്. ജീവന്മാരെല്ലാം മായ കൊണ്ട് സത്യമായി കാണുന്ന ഈ ലോകം ശരിക്കും അസത്യമാണ്. അപ്പൊ ഈ ലോകമെല്ലാം എന്ത് ചെയ്യും? മറഞ്ഞു പോവും. അതാണ് ഇവിടെ പറയുന്നത് തന്റെ കാര്യജാലത്തോടും മറകും. ഈ അവിദ്യ അല്ലെങ്കിൽ മായ അതിന്റെ കാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തോടുകൂടി മറഞ്ഞു പോകും എന്നുള്ളത് സത്യമല്ല. ഇനി ശേഷിക്കുന്ന എന്താണ്? അറിവൊന്നു മാത്രം ശേഷിക്കും. ഈശ്വരനും ജീവനും അറിവ് തന്നെയാണ്. ഈശ്വരനും ജീവനും കൂടെ ചേർത്ത് അദ്വൈതികൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അറിവ്. ജ്ഞാനം അപ്പൊ ഈ അറിവ് തന്നെ മായയോട് കൂടിയിരിക്കുമ്പോൾ അതിനെ ഈശ്വരൻ എന്ന് വിളിക്കും. തനിക്ക് അധീനമായിരിക്കുന്ന മായയോട് കൂടിയിരുന്ന അറിവിനെ തന്നെ എന്ത് പറയുന്നു? ഈശ്വരൻ. അതേ അറിവ് തന്നെ മായയ്ക്ക് അധീനമായി പോയാൽ, അവിദ്യയ്ക്ക് അധീനമായി പോയാൽ ആ അറിവിനെ എന്ത് പറയും? ജീവൻ. ഇതാണ് വ്യത്യാസം. രണ്ടിടത്ത് നിന്നും മായ പോയി കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെന്താണ്? അറിവ് മാത്രം ആണ് പറയുന്നത്. അറിവ് ഒന്ന് മാത്രം. ഇത്രയൊക്കെയാണ് ഇതിന്റെ സാരം. കിട്ടിയ അവസ്ഥയിൽ ബാക്കി കൂടെ പറഞ്ഞു അറിവൊന്നു മാത്രം. ഇതൊക്കെ എന്താണ്? അദ്വൈതികളുടെ സിദ്ധാന്തം. അതാണ് ഇത് ഇവിടെ പറഞ്ഞിരുന്നത്. അദ്വൈത സിദ്ധാന്തത്തെയാണ് പറയുന്നത്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ ജീവന്മാർക്കറിവ് ഉണ്ടാകണമെങ്കിൽ മായ മാറണം, അങ്ങനെ പറയാൻ പറ്റില്ല. അറിവ് വരുമ്പോ മായ മാറും. അറിവിനെ കുറിച്ച് അവിടെ പറയും. മായ ആദ്യം മാറി നീക്കും, പിന്നെ അറിവ് വരികയല്ല. അറിവ് വരുമ്പോ മായ മാറും. അതുകൊണ്ടാകുന്നു മായ മാറും. ഇതിലെന്താ സംശയം? സംശയം വ്യക്തമാകും. പിന്നെന്താണ് ചോദ്യം? ചോദിച്ചാണ് ചോദിച്ചിട്ട്. ചോദ്യത്തെ ഇനി വേറൊരാള് വ്യാഖ്യാനിച്ചാൽ ആ ആളിന്റെ ചോദ്യം ആവും. മായ മാറിക്കഴിഞ്ഞാൽ അവിദ്യ മാറിക്കഴിഞ്ഞാൽ ജീവൻ ഈശ്വരൻ അങ്ങനെ ഭേദമില്ല, ഒന്നേ തന്നെ അറിവ് മാത്രം. ഇതാണ് അദ്വൈതം. അതിനെന്താ സംശയം? പിന്നെന്താ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവിദ്യ അല്ലെങ്കിൽ മായയാണ്. അതങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അറിവ് മാത്രം. എന്ത് അറിവ്? ഒന്ന് മാത്രം. അറിവ് ഒന്ന് മാത്രമുണ്ട്. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഇതാണ് അദ്വൈതം. ശരിക്കും പറഞ്ഞ ഇത്രയോ വേറെ എന്താണ്? ഈ പറഞ്ഞ മനസ്സിലായിരുന്നു. ഇപ്പൊ അത് പറഞ്ഞ അതൊക്കെ വേഗമെങ്കിൽ പോണ്ടേ. ഈ വിശദീകരിക്കുന്ന മനസ്സിലായിരുന്നു. ഈ പറഞ്ഞതിലെന്തെങ്കിലും അറിയാനുണ്ട്? അതൊരു വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. അവിദ്യ തന്നെയാണ് മായ എന്ന് പറയുന്നത് എന്നുള്ള പക്ഷത്തിലാണ് ഞാൻ വിശദീകരിച്ചതല്ല. അവിദ്യയും മായയും എന്ന് തന്നെ പല പല വ്യാഖ്യാനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊരു വ്യാഖ്യാനമാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആടതന്നൽ നൂല്. അത് മുമ്പ് പറഞ്ഞ പോലെ ചിന്തിക്കാൻ വേണ്ടി പറയും. വസ്ത്രത്തിൽ ഇരിക്കുന്ന എന്താണ്? നൂലാണ്. അപ്പോ നൂലിലിരിക്കുന്ന എന്താണ്? പഞ്ഞിയാണ്. പഞ്ഞിയിലിരിക്കുന്ന എന്താണ്? പഞ്ഞിയുടെ അംശങ്ങളാണ്. അങ്ങനെ അങ്ങനെ പുറകിലേക്ക് പോകും. പുറകിലേക്ക് പോകുമ്പോ ലോകം മറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രത്തിൽ നൂലാണെന്നറിയുമ്പോ അവിടെ നൂല് മാത്രമേ ഉള്ളൂ, വസ്ത്രമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇല്ലാതാകുകയല്ല, നമ്മുടെ ചിന്തയിൽ യുക്തിവിചാരത്തിലൂടെ മനസ്സിലാകുമ്പോ വസ്ത്രത്തിൽ നൂലേ ഉള്ളൂ, വസ്ത്രമില്ല. എന്താണ് അതിന്റെ യുക്തി? പലതവണ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിന്റെ യുക്തി? വസ്ത്രത്തിൽ നൂലേ ഉള്ളൂ, വസ്ത്രമില്ല എന്ന് പറയുന്നതിന് എന്താ യുക്തി എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ യുക്തി പറയാൻ പറയുമ്പോൾ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയുന്നതിന്റെ ഒരു യുക്തി വേണം, അത് മനസ്സിലാക്കി തരുന്നതിന്റെ ഒരു യുക്തി വേണം. ഞാനൊരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. കേട്ടില്ല? അങ്ങനെ തിരിച്ചും മറിഞ്ഞും പറഞ്ഞുകൊണ്ടിരുന്ന യുക്തി ആവശ്യമുണ്ട്. അത് പറഞ്ഞ യുക്തി ആവശ്യമുണ്ട്. ആ എന്ന് പറയുന്നു സ്ഥിരോഗമാണ്. അതായത് നൂലുകൾ കൊണ്ട് ഒരു നെയ്ത്തുകാരൻ നെയ്തെടുക്കുന്നതാണ് വസ്ത്രം. അപ്പൊ വസ്ത്രം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നൂലെടുത്ത് കൊടുക്കാൻ പറ്റും, നാണം മറയ്ക്കാൻ പറ്റും. ഈ വസ്ത്രം, ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന് ഉപയോഗിച്ച നൂലുകൊണ്ട് എനിക്ക് നാണം മറയ്ക്കാൻ പറ്റില്ല, വസ്ത്രം കൊണ്ടേ പറ്റും. അപ്പൊ വസ്ത്രമുണ്ട്, വസ്ത്രം ഇല്ലെന്നല്ല പറയും, വസ്ത്രം ഇല്ലെന്ന് പറഞ്ഞാൽ കുപ്പത്തരമായി. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? എത്ര മിടുക്കനായ നെയ്ത്തുകാരൻ വിചാരിച്ചാലും എങ്ങനെയാണ് അയാൾ നൂലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയത്, തിരിച്ച് നൂലിൽ നിന്ന് വസ്ത്രത്തെ എടുത്ത് മാറ്റാൻ കഴിയത്തില്ല. ഇതാണ് അതിന്റെ യുക്തി. നൂലിൽ നിന്ന് വസ്ത്രത്തെ എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല. ഒരു നല്ല ആശാരിയാണ് ഈ മേശ ഉണ്ടാക്കിയത്. എത്ര മിടുക്കൻ ആശാരിയായാലും ആശാരിയെ ഈ അയാൾ പണിഞ്ഞ തടിയിൽ നിന്ന് മേശയെടുത്ത് മാറ്റാൻ കഴിയില്ല. തടിയല്ല മേശ, തടി വേറെ മേശ വേറെ, അതൊക്കെയാണ്. പക്ഷെ അയാൾക്കൊരിക്കലും പണിത് കഴിഞ്ഞാൽ ഈ തടിയിൽ നിന്ന് ഈ മേശയെടുത്ത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ മനസ്സിലാക്കുന്നത്? മേശ തടിയിൽ നിന്ന് വേറെയല്ല എന്ന് പറഞ്ഞെന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എന്താ മനസ്സിലാവും? തടി എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ മേശ സത്യമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തടി സത്യമായിരിക്കും, തടിയുണ്ടിവിടെ, പക്ഷെ മേശ അതുപോലെ സത്യമല്ല. എന്തുകൊണ്ട്? തടിയിൽ നിന്ന് മേശ വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തടി സത്യമായിരിക്കും, യഥാർത്ഥമായിരിക്കുന്നത് പോലെ മേശ യഥാർത്ഥമല്ല. കാരണം തടി എടുത്തു വെച്ച് ആശാരി പണിഞ്ഞ് ഒരുപാട് പണിയെടുത്തിട്ടാണ് മേശ ഉണ്ടാക്കിയത്. മേശ ഉണ്ടോ? ഉണ്ട്, മേശ ഉള്ളത് തന്നെയാണ്. പക്ഷെ തടി പോലെ മേശ സത്യമല്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? യുക്തിയുടെ അടിസ്ഥാനം. അങ്ങനെ യൗക്തിക ജ്ഞാനം എന്ന് പറയും, അതൊരു യൗക്തിക ജ്ഞാനമാണ്. അല്ലാതെ നമ്മുടെ മുമ്പിൽ മേശയില്ലെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. മേശ ഇവിടെ ഇരിക്കുന്നു, ആ മേശ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സാധനം വയ്ക്കാൻ പറ്റിയത്, ഇത്രയും പൊക്കത്തിൽ വയ്ക്കാൻ പറ്റിയത്. തടിയാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല, തടി പല കഷണങ്ങളായിരുന്നു, ഇവയൊന്നും നടക്കത്തില്ല. അത് മേശ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു യൗക്തിക ജ്ഞാനം, യുക്തി കൊണ്ടുവരുന്ന ഒരു ജ്ഞാനം. എന്താണ് ഒരറിവ്? എന്താണ് അറിവ്? എന്താണ് അറിവ് എന്ന് ഞാൻ പറയുന്നു. പറയുന്നത് പറയുന്നത് കേൾക്കുന്നു. എന്തല്ല ഞാൻ പറഞ്ഞു? ആ എന്ന് പറയും, പറയുന്നതായി കൃത്യമായി മനസ്സിലാക്കും. കൊടുവരെ കൊതുവരെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമാണ്, പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ശീലിപ്പിച്ചെടുക്കണം. എന്തിനാ? മനസ്സിന് ഒരിടത്തും ഏകാഗ്രമാക്കി ആ വിഷയത്തെ ഗ്രഹിച്ച് പോകുന്നതിനുള്ള ഒരു ശീലം മനസ്സിലുണ്ടാക്കിയെടുക്കും. മനസ്സിലാകും. പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ശീലം ക്രമേണ ഉണ്ടാക്കിയത്. അങ്ങനെ സഹജമായി നമുക്കുണ്ടാവില്ല. മനസ്സിനെ, ബ്രെയിനിനെ അങ്ങനെ ശീലിപ്പിച്ചെടുക്കും. എന്തൊക്കെ കുറിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞത്? എന്ത് ഇതിന് പോപ്കോൺ ബ്രെയിൻ എന്ന് കേട്ടിട്ടുണ്ട്? പോപ്കോൺ ബ്രെയിൻ, ഇത് ബ്രെയിനിന്റെ പ്രശ്നമാണ്. ബ്രെയിൻ നമ്മൾ ശീലിപ്പിക്കാത്തോണ്ട് പിടിച്ചെടുത്തേക്കത്തില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അത് അത് മാറ്റിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലും മനസ്സിനെ നമ്മൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇവിടേക്ക് പോകും, ഇവിടേക്ക് പോകും, അങ്ങനെ പോകും. പറയുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് അതിനെ മനസ്സിലാക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടേ അങ്ങനെ മനസ്സങ്ങോട്ട് ഇങ്ങോട്ട് ഓടിപ്പോകുന്നതിനാണ് പോപ്കോൺ ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ പോകാൻ പറഞ്ഞു. അത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു ശീലമാണ്, അല്ലാതെ ആരുടെയും പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല. നമ്മൾ അതിങ്ങനെ വളർത്തി വളർത്ത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പലയിടത്തേക്കും പോകാം. ഞാൻ പറഞ്ഞ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു ശീലം വളർത്തി വളർത്തി പോകാം. മനസ്സൊരിടത്ത് നിൽക്കുന്ന ഒരു ശീലം, ഒന്നിനെ ഗ്രഹിക്കുന്ന ഒരു ശീലം പറഞ്ഞു. പ്രായം കൂടിപ്പോയതുകൊണ്ട് എന്ന് വിചാരിച്ചാലും നടക്കും. അതൊക്കെ എല്ലാ കാര്യത്തിനും ചെറുപ്പമാണല്ലോ, ബുദ്ധിന്റെ ഇതിനും ചെറുപ്പം കൊടുക്കാം. ശൂരവീര പരാക്രമത്തിനൊന്നും ഒരു കുറവുമില്ല. നമ്മുടെ ബ്രെയിനിന് ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് കടിയെ വേശിയെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? തടിയെ പോലെ വേശ സത്യമല്ല എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? എന്താണ് അതൊരു യൗക്തികമായ നമ്മുടെ അനുഭവത്തിൽ എന്താണ് തടിയും വേശിയൊക്കെ സത്യം? പക്ഷെ യുക്തികജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? യുക്തിയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അറിവാണ് തടിയെ പോലെ മേശ സത്യമുണ്ട്. എന്തുകൊണ്ട്? അതിന്റെ പിന്നുള്ള യുക്തി എന്താണ്? തടിയിൽ നിന്ന് മേശയെ വേരാക്കാൻ പറ്റില്ല, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ തടിയുടെ പിന്നിൽ എന്താ ഉള്ളത്? തടിക്കും കാണും അതിന്റെ ഭാഗങ്ങൾ തടിയിൽ. ആ ഭാഗങ്ങളിൽ നിന്ന് ആ തടിയെ വേറെ ആക്കാൻ പറ്റും, വേറെ ഇല്ലാക്കാം. അങ്ങനെ പിന്നെ ഇല്ലേ പിന്നെ അതിന്റെ എത്രമാത്രം നമുക്ക് ചിന്തിക്കാൻ മാത്രം പറയില്ലെങ്കിൽ പറയില്ലെങ്കിൽ പറയില്ലെങ്കിൽ പറയില്ലെങ്കിൽ പറയിലേക്ക് പറയിലേക്ക് പോകുന്നു. നമുക്കിങ്ങനെ മനസ്സിലാകും ആ കാരണത്തിൽ നിന്ന് ആ കാര്യത്തെ നമുക്ക് വേറെ മാറ്റാൻ കഴിയത്തില്ല. കാരണം പോലെ കാര്യശക്തിയുമല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ശേഷിക്കുന്നത് എന്താണെന്ന ഗുരു പറയുന്നത് അറിവ് മാത്രം, ബോധം മാത്രം. അതിന്റെ തുടക്കമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ആടകങ്ങളിൽ നൂല്, ദുരതങ്ങൾ ജലം. ഈ ഗുരുവിന് വളരെ പ്രിയപ്പെട്ട ഒരു ഉദാഹരണമാണ്. പല പല സ്ഥലത്ത് ആവർത്തിക്കും. പ്രിയപ്പെട്ട അതായത് കൊണ്ട് അത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം ആയത് അതുകൊണ്ടാണ് ഗുരുവിനത് പ്രിയപ്പെട്ടത്. അപ്പൊ മനസ്സിലാക്കാൻ ഇടക്കാണ്, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. മതിയില്ല, കൂടുതലായി ശരിയാണ്. മറ്റയാൾ വന്നില്ലേ? അങ്ങനെ അങ്ങനെ അപ്പൊ അടുത്ത് നമുക്ക് വ്യാകരണം എടുക്കാം. ഏത് അത് നിങ്ങൾ ഈ ക്ലാസ് ഷെയർ ചെയ്യാറില്ലേ? ഏ അത് തരാത്ത അത് നിങ്ങളൊരു ക്ലാസ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും അല്ല ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്യുന്നോണ്ടാണ് ഇതിന്റെ കുഴപ്പം. എങ്ങനെ? എടുത്തി ചെയ്യുന്നത് നല്ലതാണ്, നമ്മള് ദോഷമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലാസ് എന്ത് ചെയ്യും? കേട്ടിട്ട് ഇൻസ്റ്റഗ്രാമില് ടെലിഗ്രാമില് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരിക്കും. കുഴപ്പമില്ല.